നമ്മുടെ സാധാരണ അനുഭവത്തിൽ വലിയ തത്വമൊന്നും ഇല്ല. നിന്റെ വശം എന്ന് പറയുന്നതും നിന്റെ ശരീരം എന്ന് പറയുന്നതും തമ്മിൽ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള വേദാന്തമൊന്നും പഠിക്കാത്ത ഒരു മനുഷ്യനോട് നിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അയാൾ ധരിക്കുന്ന ഞാനെന്ന് തന്നെ, അല്ല ഞാൻ വേറെ ശരീരം വേറെ എന്നൊക്കെ ഒരാൾ ധരിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ അയാൾ എന്ത് പറയും? നിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ പറയുന്നു, എന്റെ ശരീരം ഞാൻ തന്നെ ധരിക്കും. പിന്നെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ട് നിന്റെ സുഖം നിന്റെ ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി അതിനോട് അടുപ്പം വരും. അത് പൂർണ്ണമായും തന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അതുകൂടെ ചേർന്നാലേ ഞാനാവും. അപ്പൊ അവിടെ അകൽ ഞാനും എന്റെ ദുഃഖവും തമ്മിൽ അകൽച്ചയില്ല, സാധാരണ രീതി. അപ്പൊ നിന്റെ ദുഃഖം എന്ന് പറയാം, നീ തന്നെ അത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ദുഃഖിയായിരിക്കുന്നു, ഞാൻ സുഖിയായിരിക്കുന്നു. എന്തുകൊണ്ട്? അടുപ്പമുള്ളതുകൊണ്ടാണ്. ഒരാൾക്ക് പറയാൻ പറ്റുമോ ഞാൻ പശുവായിരിക്കുന്നു, ഈ പുസ്തകം എന്റേതാണ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല എന്താണ് ഞാൻ പുസ്തകമായിരിക്കുന്നു, പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ സുഖിയായിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടത്? അതെന്റെ വ്യക്തിത്വത്തിൽ നിന്ന് മാറ്റം വയ്യാത്ത ഒരു സംഗതിയാണ്. ഞാനോട് അത്രയും ഒന്നായിരിക്കണം. സാറിന് മനുഷ്യരുടെയൊക്കെ അനുഭവം അങ്ങനെയാണ്. അപ്പോ എന്റെ സുഖത്തെ എനിക്ക് ഞാനെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ സുഖി എന്ന് പറയും. സുഖി എന്ന് പറയുന്നവര് എന്നെ തന്നെ. സാറിന് മനുഷ്യന്റെ അനുഭവം വെച്ച് പറയണം. അതിൽ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ട് എന്റെ അറിവ് അറിവ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയായി മാറുകയാണ്. നിന്റെ അറിവെന്ന് പറയുമ്പോൾ നീ തന്നെയായി മാറുകയാണ്. അപ്പോ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഞാനെന്ന് പറയുന്ന അറിവിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അതിന് വേദാന്തമൊന്നും പഠിക്കേണ്ട കാര്യം. സാധാരണഗതിയിൽ പോലും അവിടെ നമുക്കൊന്നായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ സാധാരണ ഭാഷയിലായാലും ശരി, ആത്മാവിനെയൊക്കെ അങ്ങ് വിട്ടിട്ട് തന്നെ ഒരു വ്യക്തിയായിട്ട് എടുത്താലും നിന്റെ അറിവെന്ന് പറഞ്ഞാൽ നീയായിട്ട് തന്നെ നീ മനസ്സിലാക്കുന്നു, എന്റെ അറിവെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തന്നെ മനസ്സിലാക്കും. അപ്പോ ലോകത്തിലെ സാധാരണ മനുഷ്യന്റെ ഭാഷയിൽ നിന്റെ ജ്യോതിസ് നിന്റെ അറിവെന്ന് പറഞ്ഞാൽ നീ തന്നെയാണ്. അങ്ങനെ പറയുന്നതിന് ദോഷമൊന്നുമില്ല. വേദാന്തം ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഗൗണപ്രയോഗം എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? നീ വേറെയാണ്, നിന്റെ അറിവ് വേറെയാണ് എന്ന് പറയും. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ കടന്നിട്ട് പറയും നീ തന്നെയാണ് അറിവ്. സാധാരണ ലോകത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ അങ്ങനെ ഭേദചിന്തയൊന്നും അതുകൊണ്ടാണ് നിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ, നിന്റെ ജ്യോതിസ് എന്ന് പറഞ്ഞാൽ, നിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ, ഈ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് സംശയമില്ല. വേദാന്തമൊക്കെ ചിന്തിക്കുന്നു. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അറിവെന്ന് പറയുന്നത് ഒരു ഗുണപ്രയോഗമാണ്. സാധാരണ മനുഷ്യന് ഇതൊന്നും സംശയമൊന്നും. പക്ഷെ ഇവിടെ അത് പരിഹരിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ആഴിയുന്നു. അറിവെന്ന് പറയുന്നത് എന്താണ്? ആഴി. ആഴി എന്ന് പറയുന്ന ആരേ? പ്രശ്നം എന്താണ്? അതിന്റെ വിശദീകരണം അവിടെ തന്നെയുണ്ട്. എന്റെ അറിവാകുന്ന ആഴി എന്ന് പറയുമ്പോൾ അറിവാകുന്ന ആഴിയാണ് ഈശ്വരൻ. അതവിടെ തന്നെ ഒരുപാട് വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ജ്യോതിസ് എന്ന് പറഞ്ഞാൽ അറിവാണെന്നുള്ള ബോധം വേണം. അതില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താണ് മഹസ് എന്ന് പറഞ്ഞാൽ? അർത്ഥം എന്നുള്ള അറിയും, ഭാഷയുടെ അർത്ഥം അറിയും. പിന്നെ എന്താണ് ആശ്വാസത്തെ എല്ലാ അന്ധവിശ്വാസവും എന്താണോ അന്ധവിശ്വാസം എന്ന് പറയുന്നത് കോമൺ സെൻസ് ഇല്ലാത്തതെന്ന് പറയുന്നതിന്റെ ഒരു വിശദീകരണമാണ്. മറ്റൊന്ന് നമ്മുടെ ബ്രെയിനിന്റെ ഒരു തകരാറും കൂടെയാണ് അന്ധവിശ്വാസം. നമ്മുടെ ബ്രെയിനിന്റെ മാൽ ഫങ്ഷനിങ് എന്ന് പറയും, അതാണ് അന്ധവിശ്വാസം. എന്നുവെച്ചാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അന്ധവിശ്വാസം. ഒരു ഭാഗം ശരിയായി പ്രവർത്തിക്കും, വേറൊരു ഭാഗം ശരിയായി പ്രവർത്തിക്കത്തില്ല. അവിടെ എല്ലാ ഭാഗവും, കാരണം നമ്മുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങൾക്ക് പല ജോലിയാണ്. ചില ഭാഗം കറക്റ്റായി പ്രവർത്തിക്കും, ചില ഭാഗം ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഈ അന്ധവിശ്വാസം. അത് അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും വരും. അത് ശരിയാണ്. പിന്നെ എന്താണ്? ഏത് വിഷയത്തിനും, ഒരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു പോയി മനസ്സിലാക്കുന്നതിനാണ് സ്പെഷ്യൽ സെൻസ് എന്ന് പറയുന്നത്. ഏത് വിഷയം, നിങ്ങൾ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അറിവിനാണ് എന്ത് പറയുന്നത്, സ്പെഷ്യൽ സെൻസ്. ഏത് വിഷയം, എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെതായ ഗഹനതയുണ്ട്, തത്വചിന്തയ്ക്കുണ്ട്. ഇത് ഇവിടെയും ഉണ്ട്, ഇതുണ്ട്. അത് ഏത് വിഷയത്തിലും നമ്മൾ മുമ്പിലോട്ട് കടന്നുപോയി ചെന്നുണ്ടാകുന്ന നമ്മുടെ അറിവിനെയാണ് സ്പെഷ്യൽ സെൻസ് എന്ന്. നമ്മൾ സാധാരണ പറയുമല്ലോ ജി കെ എന്ന് പറയുന്നത്, കോമൺ സെൻസാണ്. പൊതുവായി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പൊ അങ്ങനെയാണ് പൊതുവെ. നമ്മുടെ അറിവെന്ന് പറയുന്നത് എന്താണ്? കോമൺ സെൻസ് ജി കെയിലാണ്. പൊതുവായി ഒരുപാട് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ സെൻസ് ഉണ്ടെങ്കിലേ പറ്റും. ഹാർട്ടിന്റെ ഓപ്പറേഷൻ നടത്തുന്ന ഒരു ഡോക്ടർ സ്പെഷ്യൽ സെൻസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. അതാണ് സ്പെഷ്യൽ സെൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും പോയി ആരെങ്കിലും ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്താൽ എന്തായിരിക്കും ശരി? കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും ഉണ്ട്, അങ്ങനെ ഒരു സ്പെഷ്യൽ സെൻസ് വേണം. ഇപ്പോ ചിലർ പറയും, എന്താണോ ഞാനും പറയാറുണ്ട് ആൾക്കാരെ സമാധാനിപ്പിക്കാൻ പറയണം, വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം, വളരെ അനായാസമാണ് മനസ്സിലാക്കാമെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഇത്രയും അടുത്തോ നമ്മളെ കോമൺ സെൻസിന് പിടികിട്ടുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അവിടെ ഒരു സ്പെഷ്യൽ സെൻസ് ആവശ്യമില്ലാന്നില്ല, ചിലപ്പോൾ അതും വേണ്ടി വരും. ഇത്തരം ആധ്യാത്മികമായ കാര്യങ്ങൾ ഉണ്ടത്, പക്ഷെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പോലും മനസ്സിലാക്കാതിരുന്ന അത് പ്രശ്നമാണ്. ആദ്യം അത് വേണ്ടതാണ്. സ്പെഷ്യൽ സെൻസ് ആവശ്യമായിട്ടുള്ള അറിവിന്റെ തലങ്ങളും ഉണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ്? സൃഷ്ടാവ് സൃഷ്ടി എന്ന് അംഗീകരിക്കുന്ന ആരാണ്? സൃഷ്ടിക്കാവ്. ദ്വിതീയക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആരാണോ അത് അംഗീകരിക്കുന്ന അവരാണ് അദ്വൈതികളെന്ന് പറയുന്നത്. ദ്വിതീയക്ക് മാത്രം എന്ന് പറഞ്ഞാൽ അദ്വൈതി എന്ന് പറഞ്ഞാൽ പ്രത്യേക ജാതിയുണ്ട്, അങ്ങനെയൊന്നുമില്ല. ആരാണോ ഇത് രണ്ടും ഒന്ന്, സൃഷ്ടാവും സൃഷ്ടിജാലവും ഒന്ന് തന്നെ എന്ന് അംഗീകരിക്കുന്നവരെയാണെന്ന് പറയുന്നത് അദ്വൈതികളെന്ന് പറയുന്നു. ആരാരും അല്ല, അത് അംഗീകരിക്കാത്തവരുണ്ട്. അതാണ് ഞാൻ അത് പറഞ്ഞത്. ഇസ്ലാം മതത്തിൽ അവരത് അംഗീകരിക്കില്ല. ഇവിടെ ദ്വൈതികൾ അംഗീകരിക്കും, അതുകൊണ്ടാണ് അവരെ ദ്വൈതികളെന്ന് പറയുന്നത്. അവരത് അംഗീകരിക്കില്ല. സൃഷ്ടാവ് വരെ സൃഷ്ടി, എന്തുകൊണ്ടാണ് അവർ രണ്ടായിട്ട് പറയുന്നത്? എന്താ കാരണം? അല്ല, രണ്ടും രണ്ടാണെന്ന് കരുതാൻ എന്താ കാരണം? പറയുന്നതിന് കാരണം ഈ സൃഷ്ടിജാലം, ഈ സൃഷ്ടിജാലം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഓർമ്മ വരുന്നില്ല. ഇതിന്റെ ഒരുപാട് മാലിന്യങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഇതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോ സൃഷ്ടികർത്താവ് ഈശ്വരൻ ഇതിനൊക്കെ അങ്ങ് ഉപരിയിരിക്കുന്ന ആളാണ്. ഇത് രണ്ടും എങ്ങനെ ഒന്നാവും? സൃഷ്ടിജാലമായിട്ട് മനുഷ്യരെ എടുക്കുകയാണെങ്കിൽ അവരെല്ലാം ആ സൃഷ്ടികർത്താവിനെ ആരാധിക്കേണ്ടവനാണ്. ആരാധിക്കേണ്ടവനും ആരാധ്യനും ഒന്നാകത്തില്ലെന്നാണ് ഇസ്ലാം മതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തം. അതിനൊരിക്കലും ഒന്നാക്കാൻ പറ്റില്ല. അത് ഷിയാക്കളോ സുന്നികളോ ഒന്നും അത് അംഗീകരിക്കില്ല. എല്ലാവരും അക്കാര്യത്തിലുള്ള പിന്നെ ഈ സൃഷ്ടിയിൽ സൃഷ്ടിജാലത്തിൽ മഹത്വമുള്ളവർക്കാണ്, അതവരംഗീകരിക്കും. പക്ഷെ ഒരിക്കലും എന്നതുകൊണ്ട് ആ സൃഷ്ടികർത്താവിനോട് ഒന്നാകത്തില്ല. അവരെന്തായാലും വേറെ തന്നെയായിരിക്കും. അതാണ് അവരുടെ മുഖ്യമായൊരു സിദ്ധാന്തമാണ്. വ്യത്യാസം എപ്പോഴും നിൽക്കും. ഈശ്വരന്റെ സൃഷ്ടിയാണിതെല്ലാം. പക്ഷെ ഈശ്വരൻ ഇതിനൊന്നും തൊടാതെ, ഈശ്വരന്റെ സ്ഥലം വേറെയാണ്, ഏഴാകാശങ്ങൾക്കപ്പുറമാണ്. മുഹമ്മദ് ഒരു എന്താണ് ഖുറാഖ് എന്ന് പറയുന്ന ഒരു കുതിരയുടെ പുറത്ത് കയറി രാത്രി അവിടെ പോയി അള്ളാഹുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് തിരിച്ചു വന്ന ആളാണ്. അതെല്ലാം മുഹമ്മദ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വാ അല്ലാഹു എന്ന് പറയുന്നതല്ല ഈ സൃഷ്ടി, രണ്ട് രണ്ടാണ്. അതുകൊണ്ട് അവർക്ക് സമ്മതമായൊരു ഇതല്ല ഈ സിദ്ധാന്തം. ബൈബിളിന് നമുക്ക് കുറെയൊക്കെ വ്യാഖ്യാനിക്കാം. അവരും നേരിട്ട് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവരും എന്താണ് വേറെ എന്ന് തന്നെ പറയുന്നത്. യഹ്വ അല്ലെങ്കിൽ യഹോവ ആണ് അവര് സൃഷ്ടികർത്താവായി അംഗീകരിക്കുന്നത്. അതൊരിക്കലും അവരും അംഗീകരിക്കുന്നത് അത് വേറെ തന്നെയാണ്. പക്ഷേ ബൈബിളിലെ വചനങ്ങൾ എടുത്തു വെച്ചിട്ട് നമ്മുടെ ദൃഷ്ടി വ്യാഖ്യാനിച്ചാൽ, ഒരു ക്രിസ്ത്യൻ തിയോളജിസ്റ്റിന്റെ വ്യാഖ്യാനമല്ല, നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഖുർആനിൽ ഒരിക്കലും അങ്ങനെ ഒരു വാക്യം കണ്ടെത്താൻ പറ്റില്ല. പ്രയാസം ഖുർആനിൽ കണ്ടെത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഖുർആനിൽ നമ്മളിപ്പോ വായിച്ചു നോക്കുന്നതിന്റെ മലയാളം വ്യാഖ്യാനങ്ങളാണ്. ഞാൻ അറബ് പഠിച്ചിട്ടില്ല, അറബ് പഠിച്ചതിന് വല്ല അർത്ഥം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അംഗീകരിച്ചിട്ടുള്ളത് വ്യാഖ്യാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ അങ്ങനെ ഈ പറയുന്ന ആശയം കിട്ടത്തില്ല. പിന്നെ അതിന്റെ തസ്വീറുകൾ വ്യാഖ്യാനങ്ങളുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ, അതിലും ഇല്ല. പിന്നെ ഹദീസ് മുഹമ്മദിന്റെ റിപ്പോർട്ടിംഗ്, അതിനകത്തും അങ്ങനെ ഒരു ആശയമില്ല. ഇവരുടെ ഇടയിൽ ചില വ്യക്തികളുണ്ടായിട്ടുണ്ട് സൂഫികളെന്നൊക്കെ പറഞ്ഞു. അവര് പിന്നെ നമ്മുടെ യോഗികളെ പോലെ തന്നെ ഇവിടുത്തെ അവര് അവരുടെ വ്യക്തി നിഷ്ഠമായ ചില അനുഭൂതികൾ അങ്ങനെ ലയിച്ചിരിക്കുന്നവർ അങ്ങനെ പറയുന്നവരുമൊക്കെയാണ്. പക്ഷെ അത് ഇസ്ലാം മതക്കാർ അത് അംഗീകരിക്കില്ല. സൂഫികൾ അവരെ കൂടെ എത്തിച്ചേർക്കത്തവരില്ല. അത് യോഗികളുടെ ഇതാണ്, അവരുടെ നിർമ്മാണം, അവരുടെ യോഗാനുഭൂതികളാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് എന്താ ബാക്കി? ആ, നമ്മളൊരു സർവമത പ്രാർത്ഥനയെന്ന് പറയണമെങ്കിൽ അത് എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. എല്ലാ മതക്കാർക്കും അംഗീകാരമുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാ മതക്കാരും ഇത് വായിച്ചു നോക്കിയതിനു ശേഷം, ആ ഇത് ഞങ്ങളുടെ മതത്തിന്റെ സിദ്ധാന്തമായിട്ട് യോജിക്കുന്നതാണ് എന്ന് അംഗീകരിച്ചാലേ സർവമതങ്ങൾക്കും, സർവമത പ്രാർത്ഥന എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ മതക്കാർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന. അത് ഓരോ മതത്തിലെയും പണ്ഡിതന്മാരത് പരിശോധിക്കുന്നു. അപ്പൊ ഇസ്ലാം മത പണ്ഡിതന്മാർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ആശയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്താണ്? സൃഷ്ടികർത്താവും സൃഷ്ടിചാരവും ഒന്നാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഇത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് അവർക്ക് മനസ്സിലാകാതിരിക്കണം, മനസ്സിലാകും. അപ്പൊ ആ രീതിയിൽ സർവമതങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പിന്നെ പ്രാർത്ഥനയാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥം. വെറുതെ നമ്മൾ എന്താണ് പറഞ്ഞിട്ട് കാര്യം, അത് ഇത് പറഞ്ഞാൽ അവർക്ക് സമാധാനം. എന്താണോ അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്കുണ്ട് തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർവമത പ്രാർത്ഥനയാണ്. അതോടെ പറയാം, ആ ഒരു വരി എടുത്തു കഴിഞ്ഞാൽ ഒരു പദ്യം സർവമതക്കാരും പ്രാർത്ഥിക്കും. അവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസം വരുത്തില്ല. പിന്നെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ എന്നൊക്കെ പറഞ്ഞ് അവര് പറയും ഇത് ഇങ്ങോട്ട് വേണ്ട, ഇത് ഞങ്ങൾക്ക് ശരിയാവില്ല. വെറുതെ ഇങ്ങനെ ദൈവദശകത്തിന് വേണ്ടി സർവമത പ്രാർത്ഥന എന്ന് പറഞ്ഞിരുന്നു വിചാരിച്ചു കാര്യമൊന്നും. അവിടെ പ്രശ്നം, നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാണെന്ന് പറഞ്ഞാൽ അതിനാർക്കും അഭിപ്രായ വ്യത്യാസം. അത് മാത്രമല്ലല്ലോ, പത്തുണ്ടല്ലോ ഇവിടെ, അവിടെയാണ് പ്രശ്നം. പിന്നെ നമ്മൾ പലപ്പോഴും ചർച്ചയായിട്ടുള്ളൂ ദേവമതമെന്ന് പറഞ്ഞാൽ അത് തന്നെ. അവനവൻ ആത്മസുഖത്തിനായിരിക്കും, അവരെന്നെ സുഖത്തിനായിരിക്കും. ജഗതിയിൽ ഇമ്മതമേ അതിലൊരു ആത്മസുഖത്തിനായി പറയും. പിന്നെ അതൊക്കെ ചേർക്കാം, അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു. ഇതൊക്കെ ഒരു മതമായിട്ട് പറഞ്ഞാൽ സമ്മതിക്കും. അല്ലാതെ ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദുമതമൊക്കെ ഒന്നാണെന്ന് പറഞ്ഞാൽ ഇനി ഹിന്ദുമതത്തിന്റെ വിശാലത കൊണ്ട് അവരംഗീകരിച്ചാലും മറ്റുള്ളവരത് അംഗീകരിക്കും, അവർക്കത് അംഗീകരിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ തീർത്ഥാടന സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മുല്ലമാരോ അച്ഛന്മാരോ ഒക്കെ ഒന്ന് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പോകും. അത് ഇവിടെ പറയത്തേ ഉള്ളൂ. അങ്ങി എന്ന കുഞ്ഞാടുകളോട് പറയുമ്പോൾ വേറെ ആയിരിക്കും പറയുന്നത്. അവിടെ അവർ പറയത്തില്ല, ഇവിടെ അതൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പോകും. നമ്മൾ വണ്ടിക്കൂലി കൊടുക്കുന്നുണ്ട്. അതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷ വയ്ക്കേണ്ട. ഇത് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കണം. എന്താണോ അവനവൻ ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സ്വഭാവിച്ചിരിക്കുന്നു. ഇതൊരു മതം എന്ന് പറഞ്ഞാൽ ആർക്കും തർക്കിക്കാമൊക്കെ, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറമൊന്നും നടക്കത്തില്ല. പിന്നെ വേറെ എന്താണോ അല്ല, ഞാൻ അങ്ങോട്ട് കൂടുതൽ കടന്നില്ല. ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ ദൈവം അതവിടെ എത്തും, അത് വിശദീകരിക്കും. അങ്ങോട്ട് വരുമ്പോ അത് വിശദീകരിക്കും. ആ സുഖത്തിന്റെ ഭാഗമല്ല ഇപ്പൊ പോകുന്നത്. ഇപ്പൊ പോകുന്ന എവിടെയാണ് ദൈവം, അവിടെ നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല. കാരണം ഈ ദൈവം എന്ന് പറയുന്ന ആഴിയാണ് ദൈവം എന്ന് പറയുന്നതിന് ഒരുപാട് പേരിട്ട് തിരിച്ചു വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനങ്ങളൊക്കെ അസംബന്ധമെന്നാണ് എന്റെ അഭിപ്രായം. ആഴി എന്ന് പറയുന്നത് ദൈവം തന്നെ. അതിന് ഓരോ ഭാഗത്തു നിന്നും ഉദാഹരണമെടുത്ത് എന്തുകൊണ്ട് അവർക്ക് സംശയം വന്നു അത് പരിഹരിക്കുകയാണ്. നിങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് വിവരമില്ല എന്ന് ധരിക്കുന്നു, ബാധിക്കാൻ വരും ചിലപ്പോൾ. അപ്പൊ അങ്ങനെയല്ല, ആഴി തന്നെയാണ് ദൈവം. ആ ഒരു ഭാഗം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇടയ്ക്ക് നിങ്ങൾ വേറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വിഷയം മാറിപ്പോകുന്നേ. ബാക്കി പദ്യം വിശദീകരിക്കുമ്പോൾ ഞാൻ അവിടെ വിശദീകരിക്കാം. അതല്ല, അപ്പോ അത് ഇവിടെയും അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് ഉപമയാണ്, അതിന് സമാന ധർമ്മമുണ്ട്, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടിൽ നമുക്ക് സമാനതകൾ കാണാൻ പറ്റും, ആഴിയിലും ഈശ്വരൻ. അത് ആ ഭാഗം മനസ്സിലാവും, ബാക്കി വിശദീകരിക്കും. ഇനി ഈശ്വരനെ അറിവാണെന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ എടുത്ത് കാണിച്ചല്ലോ. ഇതാണ് കഴിഞ്ഞ ദിവസം ഗദ്യ കൃതികളിൽ നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവസം. ഇപ്പോ മുമ്പ് ഞാൻ പറഞ്ഞ ഭാഗമാണ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. വേറെയുണ്ട്, നമ്മളൊരു കാര്യം തരും യാതൊരു സംശയത്തിനും ഇടവരാതെ ധരിക്കണം. വേറൊരാൾ പറയുമ്പോൾ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, വേറൊരാൾ പറയുമ്പോൾ അതിന് അങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ട വരും. അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിച്ച് പറയുന്നത്. ഇനി അങ്ങനെ ആകുമോ? വേറെ വന്നിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. പുസ്തകം തുറക്കാൻ തന്നെ എന്ത് പാടാണ്, ഇങ്ങനെയൊക്കെ പുസ്തകം വേണ്ടി. പഴയകാലത്ത് ഈ പുസ്തകങ്ങൾ, ആദ്യകാലത്ത് ഈ പുസ്തകം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുത്തിക്കെട്ടുന്ന പരിപാടി ഇല്ലായിരുന്നു ആദ്യകാലം. പിന്നെയാണ് കുത്തിക്കെട്ട് വന്നത്. ആ കുത്തിക്കെട്ട് വരുന്നതിന് മുമ്പ് ഈ നമ്മുടെ പനയോലയിലൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മറിച്ച് മറിച്ച് ഓരോന്ന് മാറ്റി വയ്ക്കും, എന്നിട്ടാണ് വായിക്കുന്നത്. അതിനെ കോർത്ത് വയ്ക്കും മാറ്റി. അതുപോലെ പണ്ട് പേപ്പർ ഇതുപോലെ നീളത്തിൽ പ്രിന്റ് ചെയ്തിട്ട് അടുക്കി വയ്ക്കും, എന്നിട്ട് ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ മറച്ചു വെച്ച് വായിക്കും. അപ്പൊ ആ പഴയ കാലത്ത് അപ്പൊ നമ്മൾ കൂടുതൽ പഴയ ആൾക്കാരാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോരോ ഭ്രാന്തം കാണിക്കുന്നു പരിപാടി. അത്രയും പഴയ പോണോ? ഇന്നത്തെ പോലെ ചെയ്താൽ പോലെ പറഞ്ഞാറു രക്ഷപ്പെടുത്തില്ല. അതാ അങ്ങനെയാ പ്രിന്റ് ചെയ്യേണ്ടത്. പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നും ചെയ്യേണ്ട ആവശ്യം. ഇപ്പൊ നമുക്ക് ഇതൊരു പേജ് എടുക്കാൻ വേണ്ടി ഞാൻ എത്ര സമയമായിട്ട് ഇതി കിടന്നു ഗുസ്തി പിടിക്കുന്നു. ഇത് പുതുമയല്ല, ഇത് പഴമയാണ്. പുതിയ കാര്യമല്ല. പണ്ടിങ്ങനെ കുത്തി കെട്ടുന്ന ആര് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇത് ശരിയാവുന്ന എവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ മറച്ചു വയ്ക്കുമ്പോ ഓരോ പേജായിട്ടെടുത്ത് പണ്ട് അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നു. ആ വേദങ്ങൾ പോലെ പഴക്കമുള്ളതാണെന്ന് ആൾക്കാർക്ക് തോന്നണം. എത്തി, ഒരുപാട് പരിശ്രമിച്ച് അവിടെ എത്തി. ഇരുന്നു ഈ പുസ്തകം തന്നെ ജാതി ലക്ഷണം ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞാണ്. അതിലെട്ടാമത്തെ പദ്യം അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും കരുവാണിനം ഈ നീരൻ നിരതാൻ വേരുമായിടും. ഇതിൽ പല പാഠഭേദങ്ങളുണ്ട്. പഴയത് അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും എന്നിടത്ത് എല്ലാ ഇനത്തിനും എന്നാണ് പഴയ ഇടുന്നതിനെ പ്രസിദ്ധീകരിച്ച ബുക്കുകളിൽ അടിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കൂടുതൽ ശരിയെന്നാണ്. അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും കരുവാണിനം ആ നീരിൽ നിരതാൻ വേരുമായിടും എന്നാണ് പഴയ പാഠം. അതാണ് കുറച്ചുകൂടെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണ് മുമ്പൊരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് പറയുമ്പോൾ സാധാരണ ആ എന്നാ പറയുന്നത്, ഈ തന്നെ അത് പ്രോണൗൺ സർവനാമം. രാമൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹി എന്ന് പറയുമ്പോൾ ആ നീരിൽ നിരതാൻ മുമ്പ് പറഞ്ഞ നീരെന്നർത്ഥം. അതിന് ഈ എന്ന് പറയാറുണ്ട്. അങ്ങനെ പാഠമുണ്ട് പഴയ പുസ്തകങ്ങളിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അറിവാം ആഴിയിൽ നിന്ന്, അറിവാകുന്ന ആഴി, അത് ആ ഒരു ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ആഴി എന്തായി? അറിവ് തന്നെ വളരെ സ്പഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും ആകാൻ പറ്റത്തില്ല. അവിടെ പറഞ്ഞത് ഇതുമായിട്ടും ബന്ധമുണ്ട്. എന്താണ്? അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും. ഉടമ്പെന്ന് വെച്ചാൽ ശരീരം. അറിവാകുന്ന സമുദ്രം ഈശ്വരനാണത്. ഈശ്വരനിൽ നിന്ന് വരുന്ന എല്ലാ ഉടമ്പിനും എല്ലാ ശരീരങ്ങൾക്കും, ഈശ്വരനെന്നോ അറിവെന്നോ ബ്രഹ്മമെന്നോ ആത്മാവെന്നോ ചിതാത്മാവെന്നോ എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെ. അവിടെ എങ്ങും വ്യത്യാസമില്ല. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാലും അത് തന്നെ. അതിൽ നിന്നും വരുന്ന അതാണെന്ത്? എല്ലാ ശരീരങ്ങളും. ഇത് ജാതിയെക്കുറിച്ച് പറയുകയാണ്. മനുഷ്യന്റെ ജാതിയെക്കുറിച്ചല്ല, എല്ലാ പ്രാണികളുടെയും ജാതിയെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ഉടമ്പെന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും എല്ലാ ജീവിയും. എല്ലാ ഉടമ്പിനും കരുവാണ് ഇനം. ഇപ്പോ എല്ലാത്തിനും കരു, മൂശ മോഡെന്ന് പറയും. അതാണെന്ത്? ഇനം, ജാതി. ഇനം വെച്ച ജാതി. പഴയകാലത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ജാതിക്ക് ഇനമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. സാധാരണ രീതിയിൽ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ജാതി എന്നല്ല പറയുന്നത്. എന്റെ കുട്ടിക്കാലത്ത് അമ്മമ്മമാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ചോദിക്കും അവൻ ഏത് ജനമാണ്. അവൻ അവർക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? അവന് ഏത് ഇനം, ഏത് ജാതി എന്ന് ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതാ ഇനം? അതാണ് ഇവർ പറയുന്നത്. എന്താണ് ഇനമേതെന്ന് കേൾക്കില്ല നിലവും കണ്ണുമുള്ളവർ. ഇത് ചെമ്പഴന്തിയിലെ ഭാഷയാണ്. അന്ന് ചെമ്പഴന്തിയിലെ ആൾക്കാരെല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ഇതാണ്, എന്താണ് ഏതാ ഇനം? അത് തമിഴുമായിട്ടുള്ള സാമീപ്യം കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. കാണാൻ വഴിയില്ല. ഉണ്ടാ ഇനമെന്ന് എല്ലായിടത്തും പറയും ജാതിക്ക്. പറയൂ, നിങ്ങളുടെ നാട്ടിൽ പറയൂ, എനിക്കത് പരിചയമില്ല. പറയുമായിരിക്കും. അത് വേറെ, ഈ ജാതിക്ക് വേണ്ടിയിട്ട് ചോദിച്ചു, അതൊരു കളിയാക്കി പറയും. സാറിന് ഒരാളെ ജാതി അറിയാൻ വേണ്ടിയിട്ട് നീ ഏത് ഇനമാണെന്ന് ചോദിക്കാറുണ്ടോ സംഭാഷണത്തിൽ? സാറിന് മനുഷ്യര് ഉണ്ടാ? അവിടെയൊക്കെ ഉണ്ടാ? തിരുവനന്തപുരത്തുണ്ട്, ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ. അങ്ങനെ ആരും ചോദിക്കാറില്ല. അന്നങ്ങനെ പഴയ ആൾക്കാർ, അവർ ഏത് ജാതിന്ന് ചോദിക്കത്തില്ല. എന്താ ഇനം? അവനേതായ ഇനം? അവളേതായ ഇനം? അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഇനം ഏതെന്ന് കേൾക്കില്ല. അത് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് ഇനം എന്ന് പറഞ്ഞ ജാതി എന്ന് പറയുന്നത്. ജാതി ലക്ഷണം എന്ന് വെച്ചാൽ ഇനലക്ഷണമെന്നാണ്, ഇനത്തിന്റെ ലക്ഷണം. അപ്പൊ കരുവാണ് ഇനം എന്ന് പറയുന്നു. അപ്പോ കരു, കരുവാൻ എന്നുകൂടെ പറയും അടുത്തത്. അറിവാം കരുവാൻ ചെയ്ത മൂശാരി കരുവാൻ എന്നൊക്കെ പറയുന്നു. അത് വാർപ്പും നിലവിളക്കുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യം അവരൊരു കരു ഉണ്ടാക്കും, ഒരു മൂശ ഉണ്ടാക്കും, ഒരു മോൾഡ് ഉണ്ടാക്കും. എന്നിട്ട് വളരെ തിളച്ച ലോഹം അതിനകത്തേക്ക് ഒഴിക്കുന്നു. അപ്പോൾ അതിങ്ങനെ രൂപപ്പെട്ട് വരും, നിലവിളക്കിന്റെ ആകൃതിയിലോ വാർപ്പിന്റെ ആകൃതിയിലോ ഒക്കെ. അതുകൊണ്ട് തന്നെ വാർപ്പെന്ന് പേര് വന്നു. എന്നിട്ട് ആ മൂശയെ പൊളിച്ചു കളയുന്നു. അപ്പോൾ പാത്രം കിട്ടും. അപ്പോ ഈശ്വരൻ ഓരോ പ്രാണികളെയും ഓരോ മൂശയും വാർത്തെടുത്തിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. അപ്പോ ആ മൂശ, ആ കരു, അതിനെയാണ് ജാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യരെ എല്ലാം വാർത്തെടുത്തിരിക്കുന്നത് ആണിനെയും പെണ്ണിനെയും ഒരു മൂശയിൽ നിന്നാണ്. ഈശ്വരൻ ഈ മനുഷ്യ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മൂശ ഒന്നാണ്. അവര് ഉപമയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈശ്വരൻ അതുപോലെ ഒരു മൂശ ഉണ്ടാക്കി അതിൽ വാർത്തെടുത്തതൊന്നുമല്ല, പക്ഷെ അത് ആശയത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. എങ്ങനെയാണോ കരുവാൻ ചെയ്യുന്നത് മൂശാരി ചെയ്യുന്നത് അതുപോലെ എന്നുള്ള രീതിയിൽ. അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാകും ഒരു മൂശയാണ്. ആ മൂശയിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ ഇവൻ മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നു. ഒരു മനുഷ്യനെ കാഴ്ചയിൽ തന്നെ ഇവൻ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതെന്തോ അതാണ് അയാളുടെ ഇനം, അതാണ് മനുഷ്യന്റെ ജാതി. ഇതാണ് പതഞ്ജലി മഹാഭാഷ്യത്തിൽ പറഞ്ഞത് ആകൃതി ഗ്രഹണ ജാതി. ആകൃതി കൊണ്ട് ഗ്രഹിക്കുന്ന എന്തോ അതാണ് ആ ജീവിയുടെ ജാതി. ജീവിയല്ല ഏതിന്റെയും, പക്ഷികളുടെയും മൃഗത്തിന്റെയും വൃക്ഷത്തിന്റെയും എല്ലാം ജാതി അതാണ്. അങ്ങനെ ഒരു ആശയം പണ്ടേ ഉണ്ടായിരുന്നു. ഇത് പിന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് ആദ്യമായി പറഞ്ഞ ബുദ്ധനാണ്. ബുദ്ധന്റെ അത്ര പിടകങ്ങളിൽ ഈ ബുദ്ധന്റെ ഉപദേശം സംഗ്രഹിച്ചിട്ടുണ്ട്. എന്താ അവിടെ പറയുന്നത്? പികത്തിന്റെ ജാതി പികത്വമാണ്, വാനരന്റെ ജാതി വാനരത്വമാണ്, അതുപോലെ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. മനുഷ്യനാണ് മനുഷ്യത്വം ജാതി എന്ന് ഗുരു ഇവിടെ പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ ത്രിപുടകളുടെ സംസ്കൃതത്തിൽ പിന്നോട്ട് വായിക്കാൻ കഴിയും. ഇതേ ഉദാഹരണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗോക്കളുടെ ജാതി ഗോത്വമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്ര 2500 വർഷം മുമ്പ് പറഞ്ഞു. പക്ഷെ പിന്നെ അത് ആൾക്കാർ അതങ്ങ് എന്ത് ചെയ്തു തള്ളിക്കളഞ്ഞു. പിന്നെ പുരോഹിതന്മാര് ഈ ഗോത്രങ്ങളായി പിരിഞ്ഞ് ജീവിച്ചിരുന്ന മനുഷ്യർ, ജാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗോത്രങ്ങളാണ്. പഴയകാലത്ത് മനുഷ്യൻ ഗോത്രങ്ങളായി ഒരു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് താമസിച്ചു. അങ്ങനെ ഗോത്രങ്ങളായി പിരിഞ്ഞ് താമസിച്ചിരുന്നവരെ, അവരെല്ലാം മനുഷ്യരായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, പുരോഹിതന്മാര് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെയെല്ലാം ഭിന്ന ഭിന്ന ജാതികളാക്കി തിരിച്ചു. ആ ജാതി എന്ന് പറയുന്നത് സ്വാഭാവികമായി വന്നല്ല, ഗോത്ര സ്വാഭാവികമായിട്ട് വന്നതാണ്. മനുഷ്യന്റെ പരിണാമത്തിൽ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നതാണ് ഗോത്രം, ഗോത്രങ്ങളെന്ന് പറയുന്നത്. ജാതി അങ്ങനെയല്ല, ജാതി കൃത്രിമമായി ഉണ്ടാക്കിയാണ് മനുഷ്യരുടെ അങ്ങനെ വേർതിരിവുണ്ടായി, അങ്ങനെ സംഭവിച്ചു. പിന്നെ അതിന്റെ ഒരു സ്വാധീനം മൊത്തം മനുഷ്യ സമൂഹത്തെ ബാധിച്ചു. അപ്പോ അവര് ഡോക്യുമെന്റേഷൻ ചെയ്തു വെച്ച ജാതികളുണ്ട്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ഡാളൻ. സ്വാഭാവികമായിട്ടും അതല്ലാത്ത ജാതികളും പിന്നെ രൂപപ്പെട്ടു വന്നു. പക്ഷെ അത് തുടങ്ങി വെച്ച അങ്ങനെയാണ്. അല്ല, ജാതി സ്വാഭാവികമായി വന്നു ഒരു കാര്യമുണ്ട്, ഗോത്രം സ്വാഭാവികമായി വന്നു. അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തേണ്. അതിനും മനുഷ്യനെ മൊത്തം ബാധിച്ചു. ഈ ഭാരത ഭൂപ്രദേശത്തുള്ള എല്ലാവരിലും അതിങ്ങനെ ബാധിച്ചു. മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവർക്കും അനുകരിക്കാനൊരു താല്പര്യം വരും. അപ്പൊ അതെല്ലാം മനുഷ്യരുടെ ഇടയിലും എത്തിച്ചേർന്നു. അപ്പൊ എല്ലാവരും ജാതി അനുസരിച്ച് പിരിയാൻ തുടങ്ങി, ഗോത്രങ്ങളെ ജാതികളാക്കി മാറ്റി. പിന്നെ അത് കൃത്രിമമായി ഉണ്ടാക്കിയത് കൊണ്ട് അതിന്റെ അനന്തരഫലമായി സംഭവിച്ചു, നേരിട്ട് സംഭവിച്ചു. നേരിട്ട് സംഭവിച്ചാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ വർണ്ണബാഹ്യന്മാരെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് സങ്കരജാതികളൊക്കെ ഉണ്ടായത് അതിനെ തുടർന്നു വന്ന കാര്യങ്ങളാണ്. ആ സങ്കരജാതികൾക്കും രേഖകൾ അവരുണ്ടാക്കി വെച്ച്, ഇന്ന രണ്ട് ജാതിക്കാർ ചേർന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന സന്തതി മൂന്നാമത് വേറൊരു ജാതിയായിരിക്കും. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച്, അങ്ങനെയാണ് ഇവിടെ ജാതി വ്യവസ്ഥ. ഇത് ഇന്ന് ചിലർ പറയുന്നത്, ആർഷ സംസ്കാരവാദികൾ പറയുന്നു, ഇതൊക്കെ സ്വാഭാവികമായി വന്നതാണെന്നാണ്. സ്വാഭാവികമായി വന്നതല്ല, അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നില്ല, കൃത്രിമമായിട്ടുണ്ടാക്കി തന്നെയാണ്. പക്ഷെ അതിന് മറ്റൊന്ന് സംഭവിച്ചെന്താണോ, ഡോക്ടർ അംബേദ്കറും മറ്റും പറയുന്ന പോലെ, അത് പിന്നീട് ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി മാറി. അതുകൊണ്ടാണ് ഇപ്പൊ ഗുരു പറയുന്നത് എന്താണ്, ഇത് ഒരു എനം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനൊന്നേ ഉള്ളൂ. അത് ജാതി എന്ന് പറയുന്നതിന്റെ താത്വികമായൊരു വിശകലനമാണ്. മനുഷ്യനൊരു ഒരു പ്രത്യേക മനുഷ്യനാണ് ഒരു ജാതി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യരുടെ ഇടയിൽ ജാതി ഭേദമില്ല എന്ന് പറയുന്നു. അപ്പോ എന്ന് പറയുമ്പോൾ അത് ജാതിയെ സംബന്ധിക്കുന്നുള്ള ഒരു താത്വികമായ ഒരു വിശകലനമാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ പ്രാണികളെ എന്താണ് വർഗീകരിക്കുമ്പോഴും വർഗീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സയൻസിന്റെ കാഴ്ചപ്പാട്, പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ പ്രൈമേറ്റ്സുകൾ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പൂർവികന്മാർ, അതിൽ നിന്ന് പിരിഞ്ഞു വന്ന പരിണമിച്ചു വന്നവരെല്ലാം ഒരു ജാതിയാണ്, അതാണ് മനുഷ്യൻ. അത് പരിണാമത്തിൽ എന്ത് ചെയ്തു? ജീവവർഗം പലതായി പല പല ഭാഗങ്ങളിൽ നിന്ന് ഒരു വൃക്ഷം പോലെയാണ് അവർ ഉദാഹരണം പറയുന്നത്. ഒരു വൃക്ഷത്തിന് അനേക ശാഖകളുണ്ടായി വരുന്നത് പോലെ അങ്ങ് പിന്നിലേക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ ജാതിയേ ഉള്ളൂ. മനുഷ്യനും മൃഗവും പക്ഷിയും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ജാതിയോ. പക്ഷെ ഒരു വൃക്ഷം എങ്ങനെയാണോ ശാഖകോശാഖകളായി മാറുന്നത്, അതുപോലെ പലതായി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രൈമേറ്റ്സുകളിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണ്, ആൾക്കുരങ്ങുകളിൽ നിന്നും പരിണാമം കൊണ്ട് സംഭവിച്ചു എന്നാണെന്ത്? ഈ മനുഷ്യജാതി അതൊരു ജാതിയാണ്. ആധുനിക സയൻസ് അത് തന്നെ പറയുന്നത്, അത് ജാതി ഭേദമില്ല, ഒരു ജാതിയാണ്. അതിനൊരു ഗണത്തിൽ തന്നെ പെടുത്തിയിരിക്കുന്നു, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ഗണം. അതിലാണ് നമ്മളെല്ലാവരും പെടുന്നത്. അവിടെ ജാതി ഭേദമില്ല, പരിണാമ സിദ്ധാന്തം അനുസരിച്ച്. അതാണ് ഏറ്റവും ശാസ്ത്രീയമായ കാഴ്ചപ്പാട് തന്നെ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നിൽ ഒരറിവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അറിവില്ല. അതൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അറിവിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായത്? അറിവിൽ നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു തത്വചിന്താപരമായ കാഴ്ചപ്പാടാണ്. ഒരു അതനുസരിച്ചാണ് പറയുന്ന അറിവ് എന്ന് പറയുമ്പോൾ ഈശ്വരൻ. ഈശ്വരനിൽ നിന്ന് എന്ത് ചെയ്തു? ഓരോ ഇനങ്ങളിങ്ങനെ വേർതിരിഞ്ഞു, അത് പരിണാമമായിട്ട് യോജിക്കും. മനുഷ്യരുടെ ഒരു വിഭാഗമായി പിന്നെ എന്ത് ചെയ്തു? മൃഗങ്ങളായി. ഇതൊക്കെ ഇങ്ങനെ എന്തുകൊണ്ട് മാറി മാറിപ്പോകുന്ന അവർ പറയുന്നത്? പല കാരണങ്ങളുണ്ട്. പ്രധാനമായും വരുന്നത് ആധുനിക പരിണാമവാദികൾ പറയുന്നത് എന്താണ്? റാൻഡം മ്യൂട്ടേഷൻ ഓഫ് ജീൻസ്, ജീനുകളുടെ റാൻഡം മ്യൂട്ടേഷൻ, ആകസ്മികമായി വരുന്ന വ്യതിചലനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ പ്രാണിവർഗങ്ങൾ പലതായി ഇങ്ങനെ തിരിഞ്ഞത്, ഒരു കാരണം. പിന്നെ പല പല കാരണങ്ങൾ പറയുന്നുണ്ട് പരിണാമവാദികൾ. എന്തായാലും മനുഷ്യനെന്ന് പറയുന്നത് എന്താണ്? ഒരു ജാതിയാണ്. അതിനകത്ത് മറ്റ് ജാതി വ്യത്യാസമൊന്നുമില്ല. പഴയകാലത്ത് മനുഷ്യരെല്ലാം ഗോത്രങ്ങളായി പിരിഞ്ഞ് താമസിച്ചിരുന്നു, അതുകൊണ്ട് അവരാരും മനുഷ്യരല്ലാതിരുന്നില്ല. പക്ഷെ അതിനെ ജാതിയാക്കി മാറ്റിയപ്പോൾ, ബോധപൂർവമായി ജാതിയാക്കി മാറ്റിയപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നത് എന്താണ്? അതൊരു സോഷ്യൽ റിയാലിറ്റിയായി മാറി, സാമൂഹ്യ യാഥാർത്ഥ്യമായി മാറി. അപ്പൊ ഇങ്ങനെ താത്വികമായി ഇതിനെ വിശകലനം ചെയ്ത് മനുഷ്യനൊന്നാണെന്ന് പറഞ്ഞാലും അങ്ങനെ അതിനെ വിശദീകരിച്ച് പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സിൽ അതെങ്ങനെ തന്നെ ഇരിക്കും? ജാതികളായി പിരിഞ്ഞ് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് മനുഷ്യൻ ഇന്നും എന്താണ് അവനതങ്ങോട്ട് വിടാൻ വയ്യാത്ത. തത്വമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മനുഷ്യൻ വീണ്ടും അങ്ങനെ ജാതീയമായി സംഘടിച്ച്, നിങ്ങൾ ഈ കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, പ്രത്യേകിച്ച് ഹിന്ദി സ്റ്റേറ്റിൽ ചെന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഒരു മലയാളി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഒരു മലയാളി വന്ന് മലയാളത്തിൽ സംസാരിക്കുക വലിയ സന്തോഷമൊക്കെയായിരുന്നു. മലയാളി കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് കുറച്ചിങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോൾ പിന്നെ ആൾക്കാരെല്ലാം ചോദിക്കും സ്ഥലം എവിടെയാണ്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പേരൂര് തൊഴില് മൂന്ന് വെച്ച് ചോദിക്കാവുന്നുള്ളു. സ്ഥലം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്ഥലം ഏതാണോ, സ്ഥലം എന്ന് പറയുന്നത് വർക്കലയാണ്. വർക്കല ഇവിടെ ശിവരി മഠത്തിന്റെ അടുത്താണോ? ശിവരി മഠത്തിന്റെ അടുത്ത്. അവിടെ ശിവരിയിലൊക്കെ പോകാറുണ്ടോ? പറഞ്ഞു പറഞ്ഞു വരുമ്പോ മനസ്സിലാവുക എന്താണ്, നമ്മുടെ ജാതിയാണോ അല്ലയോ എന്നുള്ളത്. നേരിട്ട് ചോദിക്കത്തില്ല, കാരണം ജാതി ചോദിക്കാൻ പാടില്ലെന്നില്ല. അപ്പൊ വളഞ്ഞു വളഞ്ഞു വളഞ്ഞു പിന്നെ അതറിയുമ്പോഴാണ് പിന്നെ അടുത്ത സന്തോഷമായി, നമ്മുടെ ജാതിയിലുള്ള ഒരാൾ കൂടെ വന്നല്ലോ. അപ്പൊ ഇതാണ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത്. താത്വികമായ ഇതിനെങ്ങനെയൊക്കെ വിശദീകരിച്ചാലും മനുഷ്യന്റെ മനസ്സിലെങ്ങനെ നിൽക്കത്തുള്ളത്? ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ട് നിൽക്കും. അത് എന്താണ് അതൊന്ന് സ്വതന്ത്രനാകുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണ്. കാരണം യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള മോചനം എളുപ്പമുള്ള കാര്യമാണ്. അത് അതിനോട് ആനുബന്ധികമായി പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരു എന്ന് പറയുന്നത്, ഈ എനം എന്ന് പറയുന്നത്, ഈ ജാതി എന്ന് പറയുന്നത് അറിവാകുന്ന കരുവാൻ ചെയ്തതാണ്. അടുത്ത് പറയാം അറിവാം കരുവാൻ ചെയ്തതാണ്. അപ്പൊ ആ കരുവാൻ മൂശാരി എന്ന് പറയുന്നത് ഈശ്വരനാണ്, പറവീശ്വരനാണ്. ഇനി എന്താ സംശയം? അതാണ് അറിവാം അഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും ശരീരത്തിനും കരുവാണ് ഇനം. ഓരോ ജാതിയിൽ പ്രത്യേകം പ്രത്യേകമാണ്. ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം, പരിണാമപരമായ മാറ്റം സംഭവിക്കാം. അപ്പൊ ഒരു ജാതി എന്നും ഒരു ജാതിയായി തന്നെ ഇരുന്ന് കൊള്ളണമെന്ന് നിർബന്ധമല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യരുണ്ടാകുമായിരുന്നു. കാരണം മുമ്പ് നമ്മൾ എന്തായിരുന്നു, ഒരു പ്രീ ബയോട്ടിക് പീരീഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട്. അവിടെ ഈ രാസപ്രവർത്തനങ്ങളുണ്ട്. അവിടെ അതിസൂക്ഷ്മമായ തന്മാത്രാ തലത്തിലായിരുന്നു ജീവൻ. പിന്നെ അമീബകളായി, അങ്ങനെ മാറി മാറി മാറി പല ജീവികളായി. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്തു, ജാതി മാറുകയാണ്. ജാതി മാറി മാറി ആ കരു മാറുന്നു. അവിടെ മാറി മാറി അവസാനം ഈ ജാതിയിൽ വന്നിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. കാരണം പരിണാമം ബ്ലൈൻഡ് എന്നാ പറയും. എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും അറിയത്തില്ല. മാറിക്കൊണ്ടേയിരിക്കുന്നു. നാളെ ഇനി എന്തെങ്കിലും വേറൊരു ജാതി ഇനി ഉണ്ടാവുമോ അതൊന്നും പറയാൻ പ്രവചിക്കാൻ പറ്റില്ല. എന്താ സംഭവിക്കുന്നത് ഭാവി ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ ഇതാണ് എനം. ഈ എനം എവിടുന്ന് വന്നോ, അറിവാൻ കരുവാൻ ചെയ്തതാണെന്ന് അടുത്ത് വ്യക്തമായും പറയുന്നു. കരുവാണ് ഇനം. ജാതി എന്ന് പറയുന്നത് എന്താണ്, ആ ഓരോ വർഗത്തിന്റെയും മോൾഡാണ് ജാതി. അത് പിന്നെ ബാക്കി ജാതി ലക്ഷണം നമ്മൾ വിചാരിക്കുന്നത് തന്നെ വ്യക്തമായിട്ടും പറയും. ആ നീരൻ നിരതാൻ വേരുമായിടും. നാം വളരെ ശ്രദ്ധിക്കണം. ഓരോ ജീവന്മാരെ കുറിച്ച് പറയുകയാണ്. ആ നീരൻ നിര, സമുദ്രത്തിലെ തിരകൾ ആണ് നീരൻ നിര. നിരകൾ തിരകൾ അതാണെന്ത്, വേരുമായിടും. ഇതിനെ വേരുമായി, ഇതിന് വേരായിരിക്കും. ഏതിന്, ഓരോ ഇനത്തിനും ഓരോ ജാതിക്കും വേരായിരിക്കുന്നത് എന്താണ്, ആ തിരകളാണ്. സമുദ്രത്തിൽ തിരകളാണ്, ജലം തന്നെയാണ് എന്ന് പറയുമ്പോ അഹമഹമെന്ന് അലയുന്നത് ഓർമ്മയില്ല. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്, അഴിയും തിരയും. തിര, തിര എന്ന് പറയുന്നത് ആണ് നമ്മളെല്ലാം ജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ തിരകൾ, വ്യത്യസ്തമായ തിരകൾ ഉണ്ടാകുന്നു. സമുദ്രത്തിൽ കാറ്റ് വീശുമ്പം ഒരു തിരകൾ, പല വ്യത്യസ്തമായ തിരകൾ ഉണ്ടാകുന്നു. അപ്പൊ വ്യത്യസ്തമായ തിരകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ജാതികൾ. ആ വ്യത്യസ്തമായ ജാതിക്ക് കാരണം എന്താണ്, വ്യത്യസ്തമായ തിര. ആ വ്യത്യസ്തമായ തിരക്ക് കാരണം എന്താണ്, കാറ്റ്. അപ്പൊ കാറ്റെന്ന് പറയുന്നത് എന്തായി, ഈ വ്യത്യസ്തമായ തിരകളെ ഉണ്ടാക്കുന്ന സാധനമാണ് കാറ്റ്. അപ്പൊ കാറ്റെന്തായി, മായ. വളരെ സ്പഷ്ടമാണ്. കാരണം സമുദ്രത്തിൽ തിരകൾ ഉണ്ടാക്കുന്നത് കാറ്റാണെങ്കിൽ, ഈ അറിവാകുന്ന ആഴിയിൽ ഈ ജീവന്മാരെയെല്ലാം സൃഷ്ടിച്ചത് എന്താണ്, എന്താണ് സൃഷ്ടിച്ചത്, മായ. എന്താ സംശയം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീരൻ നിര, നീർനിരകൾ, ആ തരംഗങ്ങൾ, അതാണ് ഇതിന് കാരണമായത്. എന്ത് വ്യത്യസ്തമായ ഇനങ്ങൾ വരുന്നതിന് കാരണമായത് അതാണ്. വ്യത്യസ്തമായ തിരകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഇനങ്ങളുണ്ടാകും, വ്യത്യസ്ത ജാതി ഉണ്ടാകും, മനുഷ്യജാതിയും മൃഗജാതിയും എല്ലാം ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ ഇനി ജാതി ലക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും. ഇപ്പൊ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഈ ഭാഗത്ത് കൊണ്ടുവന്നത്. ആഴി ഈശ്വരനെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ആഴിയും തിരയും കാറ്റും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിവിടെ വ്യക്തമായി പറയുന്നത്. ആഴിയിൽ തിരകൾ ഉണ്ടാകുന്നത്, ഈ ജീവജാലങ്ങളുടെ വൈചിത്രം, ഇതിന് കാരണം ആ തിരകളുടെ വൈചിത്രം പോലെയാണ് എന്ന് പറയുന്നത്. തിരകളുടെ വൈചിത്രം എന്ന് വെച്ചാൽ സമുദ്രത്തിലെ തിരകളിൽ വൈചിത്രം ഉണ്ടായാൽ നമ്മൾ പല ജീവജാലങ്ങൾ ഉണ്ടാകത്തില്ല. ഉപമയാണ്. എങ്ങനെയാണോ സമുദ്രത്തിലെ തിരകൾ വിചിത്രങ്ങളായിരിക്കുന്നത്, വിഭിന്ന രൂപത്തിലിരിക്കുന്നത്, അതുപോലെ എന്ത് ചെയ്യുന്നു ഈ അറിവാകുന്ന ആഴിയിൽ വിഭിന്ന രൂപത്തിലുള്ള ജീവജാലങ്ങളും മറ്റ് സൃഷ്ടിയും എല്ലാം ഉണ്ട്. സമുദ്രത്തിൽ എന്തുകൊണ്ട് തിരകൾ ഇങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ട്? വെറും കാറ്റെന്ന് പറഞ്ഞാൽ പോലെ കടൽക്കാറ്റ് അല്ലേ, കടലിന്റെ കാറ്റ് കൊണ്ടാണ്. കരയിൽ കാറ്റടിച്ച അവിടെ ഇതുവല്ലോ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ജീവവൈചിത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരന്റെ മായയാണ്. അവിടെ വളരെ വ്യക്തമാണ്, ആഴിയും തിരയും കാറ്റും പരമാത്മാവും ജീവന്മാരും അല്ലെങ്കിൽ സൃഷ്ടികളും മായയും, അതാണ് ക്രമം. ഈ ക്രമത്തിന് എന്ത് ക്രമം എന്ന് പറയുന്നത്? അർത്ഥക്രമം. ഇത് മനസ്സിലാക്കാൻ എന്ത് മതി? കോമൺ സെൻസ്. ഇത് അങ്ങനെ അല്ല എന്ന് പറയുന്ന വ്യാഖ്യാതാക്കൾക്ക് എന്തില്ല എന്ന് പുറത്തു പറയണ്ട, നമ്മൾ തമ്മിൽ പറഞ്ഞാണ്, പുറത്തൊന്നും പോയി പറയണ്ട. പറഞ്ഞ അവരുടെ ശിഷ്യന്മാർക്ക് സങ്കടം വരും, അതുകൊണ്ടത് പറയണ്ട. അപ്പൊ അതോടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് കൊണ്ടുവന്നത്. അല്ല ആഴിയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതിന് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പൊ കടലിലെ കാറ്റടിക്കുമ്പോൾ കടലിലെങ്ങനെയാണോ പലതരത്തിലുള്ള തിരകൾ ഉണ്ടാകുന്നത്, അതുപോലെ പരമാത്മാവിന്റെ മായയുണ്ട്. ആ പരമാത്മ സമുദ്രത്തിൽ ഈ കാണുന്ന എല്ലാ സൃഷ്ടിജാലവും സംഭവിച്ചു. അത് ആ യോജിക്കുന്ന ഭാഗങ്ങൾ, ഇവിടെ എന്താണോ ഉപമയിൽ സാമാന്യ ധർമ്മമായിട്ട് എടുക്കേണ്ടത് അതിനെ എടുക്കണം. അപ്പോ തിരകളും സൃഷ്ടിജാലവും ഞങ്ങൾ, അവിടെ ഞങ്ങളെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങളാണ് അവിടെ തിരകൾ. അപ്പൊ ഞങ്ങളും തിരകളും തമ്മിലുള്ള സമാന ധർമ്മം എന്താണ്? എന്താണ് ഒരുപാട് സമാന, ഞങ്ങൾ പലതാണ് അല്ലേ, ഞങ്ങൾ പലതാണ്, തിരകളും പലതാണ്. പിന്നെ ഞങ്ങളുടെ ഒരുപാട് വിശേഷതകളൊക്കെ ഉണ്ട്, അതെല്ലാം തിരകളും. തിരകള് തല തല്ലിച്ചാകുകയാണ്, നമ്മളും എന്ത് ചെയ്യുന്നു? പരസ്പരം തല്ലി ചാകുകയാണ്. ഞങ്ങളും അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സമാധിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? ആഴിയും തിരയും പോലെ, എന്താണ് ആഴിയും തിരയും ആഴവും പോലെ ഞങ്ങളും ഗുരുദേവാ ഇവിടെ കിടന്ന് തമ്മി തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടെ ചേർത്തോണോ എന്റെ കൂട്ടത്തിൽ? ഞങ്ങൾ ഒരിക്കലും യോജിക്കത്തില്ല. ഞങ്ങളെപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടേയിരിക്കും, തിരകളെ പോലെ തല്ലുകയാണ്. ഇതാണ് എന്റെ സമാന ധർമ്മം. അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? എന്ന് രണ്ടുപേരും പ്രാർത്ഥിക്കുമല്ലോ, അർത്ഥം ചിന്തിക്കാതെ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഒരിക്കലും ഞാൻ യോജിക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാ? ഗുരു പറഞ്ഞത് കൊണ്ടാണ്. ഞങ്ങളെ തിരകളെ പോലെ പറഞ്ഞു. ഇതാണ് സമാന ധർമ്മം. ഒരുപാട് പറയാനുണ്ട്, ജനന മരണങ്ങൾ തിരക്കില്ലേ നമുക്കില്ലേ? സുഖദുഃഖങ്ങൾ തിരക്കില്ലേ നമുക്കില്ലേ? തിര അട്ടഹസിക്കില്ലേ? അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ആക്രോശിക്കാറില്ലേ? ആരാടാ നീ ചോദിക്കാറില്ലേ? അതൊന്നും ചെയ്യാൻ പറയുന്നത് നമ്മളെ മാത്രം ഉദ്ദേശിച്ചത്. പൊതുവെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരുടെ മാത്രം എടുക്കണ്ട. എല്ലാ ജീവജാലങ്ങളും അതിനപ്പുറം പോയി ജീവനില്ലാത്തതും എല്ലാ സൃഷ്ടിജാലങ്ങളും ഈ തിരകളും നോക്കിക്കഴിഞ്ഞാൽ സമാന ധർമ്മം കാണും. അങ്ങനെ ചിന്തിച്ചു വേണം എന്റെ ആശയത്തെ മനസ്സിലാക്കാൻ.